നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്ക് പലതും പറയാം, അതുപോലെ ഞാൻ പറയുന്നത് പറയും. ഇത് പിരിച്ചു പോയാൽ ഇവിടെ ചെന്നെത്തും, അതാണ് പറയേണ്ടത്. അത് ഇങ്ങനെ പറയാൻ എന്താണ്, പിരിക്കുന്ന വസ്തു ശൂന്യമാകുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്ന അർത്ഥമാണ്. നിങ്ങൾ പിരിച്ചു പോകുന്ന ഒരു വസ്തു ശൂന്യമാകുന്നു എന്ന് വെച്ചാൽ ആ വസ്തു ഇല്ലാതാകുന്നു. അതായത് ശൂന്യം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. പഴയ കാലം അനുസരിച്ച് പണ്ട് ശൂന്യവാദികളാണ് ശൂന്യത്തെക്കുറിച്ച് പറഞ്ഞത്, ബൗദ്ധന്മാരിൽ മാധ്യമികന്മാർ. അവർ പറയുന്ന ശൂന്യത്തെ നിർവചിക്കാൻ പറ്റില്ലെന്നാണ്, മനസ്സിലായ ശൂന്യന്തം തോന്നി നിർവചിക്കാൻ പറ്റില്ല. അപ്പൊ ശൂന്യന്തം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പഴയ നമ്മുടെ ദർശനം അനുസരിച്ച് പറയാൻ പറ്റില്ല. ആധുനിക ശാസ്ത്രം അനുസരിച്ച് ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനിക ശാസ്ത്രം അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നു. വായു ഇല്ലാത്തടമാണ് ശൂന്യമെന്ന് സയൻസ് പറയും. വായുവില്ലെങ്കിൽ ഇവിടെ ഇപ്പം വായുവില്ല എന്ന് വെച്ചോ, വായുവില്ല ഇവിടെ ഇപ്പം എന്തായാലും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ജാറിന്റെ അകത്ത് നിന്ന് വായുവിനെ പുറത്തെടുത്ത് കളയാം, എന്നാലും അവിടെ എന്ത് കാണും? എന്ത് കാണും? സൂക്ഷ്മ കണങ്ങൾ അവിടെ ഉണ്ടാവും, ഏറ്റവും സൂക്ഷ്മമായ കണങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോ അതിനെങ്ങനെ എടുത്തു കളയും? അതിനെടുത്തു കളയാൻ പ്രയാസമാണ്. അപ്പൊ ശൂന്യം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങളിൽ സങ്കല്പിച്ചാൽ, നിങ്ങൾ സങ്കല്പിക്കുകയാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് വസ്തുക്കളെല്ലാം എടുത്തു മാറ്റുന്നു, ഭൗതിക കണങ്ങളെയെല്ലാം നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ചാലും എന്നാലും നീക്കം ചെയ്യാത്ത ഒന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്, നമുക്ക് ഒരിക്കലും നീക്കം ചെയ്യാൻ കഴിയാത്ത. അതിനാണ് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയിൽ ഉണ്ടായൊരു റേഡിയേഷനാണ്, അതിനൊരിക്കലും നീക്കം ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ച് പറയുന്ന സാധനമാണ്, അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്, അതിനായി നീക്കം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ശൂന്യത എന്ന് പറയുന്നതിന് ആധുനിക ഭൗതികം അനുസരിച്ച് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമുക്കങ്ങനെ സങ്കല്പിക്കാനേ പറ്റില്ല, കണങ്ങളെ തന്നെ നീക്കം ചെയ്യാൻ പറ്റില്ല. കണങ്ങളെന്ന് പറയുന്നതിന് എന്താണ്? ആത്യന്തികമായ ഊർജമാണ്, അതിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല. ആര് നീക്കം ചെയ്യും? നീക്കം ചെയ്യാൻ നമുക്ക് എന്താണ് എടുത്തു മാറ്റിവെക്കാനൊക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശൂന്യം എന്ന് പറയുന്നത് ആധുനിക ഭൗതികം അനുസരിച്ച് അർത്ഥമില്ലാത്ത കാര്യമാണ്. പ്രാചീന ചിന്തയ അനുസരിച്ചാണെങ്കിൽ പറയുന്നത് ശൂന്യം എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പനയാണ്, അത് നിർവചിക്കാൻ പറ്റില്ല എന്നാരും പറയുന്നു. ആര് പറയുന്നു? ആര് പൗരാണികരും? കേട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും വായ്പ വന്നു ഓതയ്ക്ക് വട്ടെന്ന് പറഞ്ഞു പറയുകയാണ്, ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നതെന്നും ആരും കേൾക്കുന്നില്ല. ആര് ആര് പറയുന്നാ പറഞ്ഞത്? ശൂന്യവാദികൾ. ശൂന്യവാദികൾ ആരാണ്? ബൗദ്ധന്മാർ. മാധ്യമികന്മാർ അവരോട് ഒന്നും ശൂന്യത്തെ നിർവചിക്കാൻ പറ്റില്ല, എന്താണെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ബ്രഹ്മം പോലെയാണ്, അതുകൊണ്ട് ശൂന്യം എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അത് വെറുതെ ഇങ്ങനെ പറയുന്ന ഭൗതികമായോ ദാർശനികമായോ അത് വിശദീകരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ശൂന്യം എന്ന് പറയുന്നതാണോ ഈ പുസ്തകം? ഞാൻ മേശയിൽ നിന്നെടുത്ത് മാറ്റി ഇപ്പൊ ഞാൻ പറയും, പുസ്തകത്തിന്റെ ശൂന്യത ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് ഇല്ല എന്നേ ഉള്ളൂ, അഭാവം. അഭാവമല്ല ശൂന്യത, മനസ്സിലായോ? അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അത്രേ ഉള്ളൂ. അഭാവം എന്ന് പറഞ്ഞാൽ ഈ വസ്തു അവിടെ ഇല്ല, ഈ വസ്തുവിന്റെ ശൂന്യതയല്ല. എന്തുകൊണ്ട്? വസ്തു ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, മേശയിലില്ല. മേശയിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഇവിടെ അതിന്റെ ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ വസ്തു ശൂന്യമാണ്. ഈ വസ്തുവിന്റെ ശൂന്യത നമ്മള് പിരിച്ച് പിരിച്ച് പിരിച്ച് പോയി കഴിഞ്ഞാൽ പറയുന്ന എന്താണ്? അസൂക്ഷ്മമായി സൂക്ഷ്മമായി കണങ്ങളാണ്, ചെറിയ കണങ്ങളാണ്. അപ്പോ ഇവിടെ പിരിച്ചു പോകുമ്പോൾ നിഷേധിക്കുന്ന എന്താണോ, എന്തിനാണ് നിഷേധിക്കുന്നത്? നമ്മളൊരു വസ്തുവിനെ പിരിക്കുമ്പോ എന്തിനാണ് നിഷേധിക്കുന്നത്? കഴിഞ്ഞ തവണ പറഞ്ഞാണ് അത്, കഴിഞ്ഞ പദ്യത്തിന് വ്യാഖ്യാനിച്ചോ ഞാൻ പറഞ്ഞാണ് എന്തിനാണ് നിഷേധിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ? എന്തിനാണ് നിഷേധിക്കുന്നത്? അവയവിയെ നിഷേധിക്കുന്നു. അവയവിയെ, അതാണ് ഇല്ല എന്ന് പറയുന്നത്. അവയവിയെ നിഷേധിക്കുമ്പോഴും എന്തുണ്ടാവും? അവയവം എന്നാണ്. ഓ, ഒരു രക്ഷയില്ല. അവയവ അവയവ അവയവ അവയവ എന്തെങ്കിലും ഒന്ന് പറ. അവയവ അവയവങ്ങൾ ശേഷിക്കും, അവയവിയെ ഇല്ലാതാവും. അത് ഒരുപാട് ഞാൻ വിശദീകരിച്ചാണ്. അവയവങ്ങളെ അവയവിയായി പിരിക്കും എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞതല്ല പറയുന്നത്. ഒരവയവിയെ നമുക്കില്ലാതാക്കാം, അതിന്റെ ശൂന്യത വരും. അങ്ങനെ ശൂന്യത വരുമ്പോഴും എന്ത് ശേഷിക്കും? ഒരവയവിയെ ശൂന്യമാവുമ്പോൾ എന്ത് ശേഷിക്കും? മാങ്ങാത്തടി. എത്ര പറഞ്ഞിട്ടും ബോധം വരുന്നില്ലെങ്കിൽ അവയവം ശേഷിക്കും. ഒരു അവയവിയെ ചോദിച്ചതിന് ഉത്തരം പറയണം. ഒരു അവയവിയെ ഇല്ലാതാക്കിയാൽ അവയവി ശൂന്യമായാൽ എന്ത് ശേഷിക്കും? അവയവം ശേഷിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. ആ അവയവം ശൂന്യമാകുന്നു എന്തുകൊണ്ട്? ഒരു രക്ഷയില്ല. മഴ ഈ സമയത്ത് പുറത്തിറങ്ങിയ ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഒരു കൊല്ലം കഴിയും, ആറുമാസം കഴിയുമ്പോൾ ഒരു കൊട കിട്ടും. ഞാൻ പറഞ്ഞ കാര്യമില്ലേ, പുതിയൊരു കാര്യമാണോ? എന്തായിരുന്നു ഞാൻ ചോദിച്ചു പറഞ്ഞു അതറിയണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യം പ്രസംഗമല്ല, ഞാൻ എന്താ ചോദിച്ചത്? അതല്ല ചോദിച്ചത്. എന്താണ് ഞാൻ ചോദിച്ചത്? ആർക്കെങ്കിലും പറയാമോ? അവയവം ശൂന്യമാകുന്നത് എങ്ങനെ? അവയവം എങ്ങനെ ശൂന്യമാകുന്നു? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ അവയവം എന്തുകൊണ്ട് ശൂന്യമാകുന്നു? എന്തുകൊണ്ട് ഇത് എത്രയോ സ്ഥലത്ത് ഗുരുവിനെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം അവയവം ശൂന്യമാകുന്നു, അതായത് അവയവി ആയതുകൊണ്ട്. അവയവി ആയതുകൊണ്ടാണ് അവയവം ശൂന്യമാകുന്നത്. അവയവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളത്. അവയവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവയവം എന്ന് പറഞ്ഞാൽ എന്താണ്? അവയവിയുടെ ഭാഗങ്ങളാണ് അവയവം. എല്ലാ ദിവസവും LKG നിന്ന് തുടങ്ങണം, പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണം? എല്ലാ ദിവസവും LKG നിന്ന് തുടങ്ങണം. അവയവങ്ങൾ ഉള്ളതിനാണ് അവയവി എന്ന് പറയുന്നത്. അവയവിയുടെ ഭാഗങ്ങളാണ് അവയവങ്ങൾ. ശൂന്യമാക്കുക എന്ന് പറയുന്ന അവയവിയെ ശൂന്യമാക്കാം, ഇല്ലാതെയാക്കാം. പക്ഷെ അപ്പൊ എന്ത് ശേഷിക്കും? ആ അവയവങ്ങളെയും ശൂന്യമാക്കാം. എന്തുകൊണ്ട് എന്നല്ല പറഞ്ഞു, ഇപ്പൊ പറഞ്ഞതേ. ആ അവയവവും അവയവിയാണ്, കാരണം അതിനും ഭാഗങ്ങളുണ്ട്. ഓരോ അവയവങ്ങളും എന്താണ്? അവയവിയാണ്. ഓരോ അവയവങ്ങളും ഓരോ അംശങ്ങളും അനേക അംശങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതൊരംശത്തെ എടുത്താലും എന്തുവരും? അനേക അംശങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതംശത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാം? അത് അനേക അംശങ്ങൾ കൂടിച്ചേർന്നതാണ്. അപ്പൊ ഓരോ അംശവും അനേക അംശങ്ങൾ കൂടിച്ചേർന്നതായതുകൊണ്ട് അതെല്ലാം അവയവികളാണ്. അങ്ങനെയുള്ള ഒരു അംശത്തെ, അത് അവയവിയായതുകൊണ്ട് അതിനെ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവി ശൂന്യമാണ്. പിന്നെ ശേഷിക്കുന്നത് എന്തായിരിക്കും? അവയവം. പിന്നെ ശേഷിക്കുന്നത് എന്തായിരിക്കും? എന്താണ് ശേഷിക്കുന്നത്? എന്താ ശേഷിക്കുന്നത്? ഞാൻ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? എന്താ ശേഷിക്കുന്നത് എന്നുള്ളതിന് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ഓരോ അവയവങ്ങളും അവയവിയാണ്, എന്തുകൊണ്ട് അതിനംശങ്ങളുള്ള. അങ്ങനെയുള്ള ഒരു അംശത്തെ എടുത്ത് പിരിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അവയവങ്ങൾ. ശേഷിക്കുന്നത് അവയവം. അങ്ങനെ ഏതൊരു അവയവത്തെ എടുത്താലും, അംശത്തെ എടുത്താലും, ഭാഗത്തെ എടുത്താലും, എന്ത് പറഞ്ഞാലും ശരി, ഇതെല്ലാം പറയുന്നത് ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ചാണ്. അങ്ങനെ ഭൗതികമായ വസ്തുക്കളെ ഓരോന്നിനെടുത്ത് ഛേദിച്ചു കഴിഞ്ഞാൽ ആ അവയവി നശവും അവയവം നിൽക്കും. അവയവവും സ്വയം അവയവിയാണ്. അതിനെ ഛേദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ശേഷിക്കും? അവയവം. അത് അവയവിയാണ്, അതിനെയും ഛേദിക്കും. വീണ്ടും എന്ത് ശേഷിക്കും? അത് സ്വയം എന്താണ്? അവയവിയാണ്. ഇത് നമ്മുടെ സങ്കല്പം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്, മനസ്സിലായോ? ഇതൊന്നും ഭൗതികമായി മനുഷ്യന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഭൗതികമായി നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ സങ്കല്പത്തിലൊക്കെ ചെയ്യാം. സയൻസിൽ ഉപയോഗിക്കുന്നതാണ് ഇത്തരം എന്താണ് ചിന്താ രീതികൾ. സയൻസ് ഉപയോഗിക്കും, അതിനെന്താ പറയുന്നത്? തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞ ചിന്താ പരീക്ഷണം. നമുക്ക് ബാഹ്യമായ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നിനെ എടുത്ത് രണ്ടായി പിരിച്ച് അതിൽ നിന്ന് ഒന്നിനെ എടുത്ത് വീണ്ടും രണ്ടായി പിരിച്ച് അങ്ങനെ അങ്ങനെ അതിന്റെ ഓരോ ഭാഗമെടുത്ത് പിരിച്ച് പിരിച്ച് പിരിച്ച് ഭൗതികമായി പിരിക്കുകയാണെങ്കിൽ ഏതുവരെ പിരിക്കും? ഭൗതികമായി പിരിച്ചായത് വരെ പിരിക്കാൻ പറ്റും. ഭൗതികമായി പിരിക്കുകയാണെങ്കിൽ നമുക്ക് പിരിക്കാൻ പറ്റുന്നത് ഇന്നത്തെ അനുസരിച്ച് പറയുകയാണെങ്കിൽ പരമാണുവിനെയും പിരിക്കാം. പരമാണു വരെ പിരിക്കാൻ പറ്റും. പരമാണു എന്ന് പറയുമ്പോൾ പരമാണുവിന്റെ തലമൊക്കെ ആകുമ്പോൾ അതിന് ഊർജത്തിന്റെ തലമാണ്. പരമാണു എന്ന് പറയുമ്പോൾ തന്നെ ഊർജമാണ്, ഊർജതലമാണ്. അപ്പൊ അതൊന്നും ദുരന്തമൊക്കെ എഴുതുന്ന സമയത്ത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ മനുഷ്യ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ഭൂതപ്രഭാതം എന്ന് പറയുമ്പോൾ സൂക്ഷ്മഭൂതങ്ങളാണ് എത്തിച്ചേരുന്നത്. ഏതുവരെ പിരിക്കാൻ പറ്റുമോ അതുവരെ സൂക്ഷ്മഭൂതങ്ങളാണ്. പഴയകാലത്ത് ധരിച്ചിരുന്നത് ഈ സൂക്ഷ്മഭൂതങ്ങളെ പിരിക്കാൻ പറ്റില്ലെന്നാണ്. സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുന്നു പണ്ട് സാങ്കല്പികമായിരുന്നു, അതിനെക്കുറിച്ചൊന്നും മനുഷ്യന് അറിയില്ല. സൂക്ഷ്മഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്മാത്ര, പരമാണു എന്നൊക്കെ പറയുന്ന പഴയകാലത്തെ സാങ്കല്പിക പദാർത്ഥങ്ങളാണ്. അത് കഴിഞ്ഞ് മനുഷ്യന് അതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഇത് ഇന്നത്തെ ആധുനിക ഭൗതികമൊന്നും വളർന്നിട്ടില്ല. അങ്ങനെ പിരിച്ചു പിരിച്ചു പിരിച്ചതെന്ന് നമ്മള്, കാരണം ഈ പരമാണുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് അവയവിയല്ലെന്നാണ്. അത് അവയവിയുമല്ല, അത് അവയവവുമല്ല, രണ്ടുമല്ല. പരമാണു എന്ന് പറയുന്നത് അവയവുമല്ല, അവയവുമല്ല. ഇതാണ് ഏകം തന്നെ. ഞാൻ പറയുന്ന ഏകം തന്നെ. ഏകം തന്നെ മുമ്പോട്ടിരിക്കണം. മഴയത്ത് കയറണമെന്ന് വേറെ വഴിയൊന്നുമില്ല. മുമ്പോട്ട് നീങ്ങിയിരിക്കണം. മൈക്ക് മുമ്പോട്ട് വെച്ചാൽ ലക്ഷ്യം. മൈക്കിന്റെ കപ്പാസിറ്റി, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ആദ്യം ഇതങ്ങ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ആദ്യം തന്നെ നോക്കണ്ടേ എന്താ കുഴപ്പം? മൈക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മൈക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മൈക്ക് നല്ല ശബ്ദം ശബ്ദം കാണുന്നുണ്ടെന്ന് ചെയ്യുന്നു കേൾക്ക്. മൈക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അറിയണ്ടേ ഇത് മൈക്ക് കേൾക്കുന്നില്ല. ഇവരെ പറഞ്ഞല്ല നോസിവായ നേരെ കേട്ടാ തന്നെ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ കേട്ടാതെ കേട്ടു എന്തു മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് കേട്ടിട്ടാണ്. നേരെ കേട്ടാ തന്നെ തലയിൽ കയറില്ല. പിന്നെ അവസാനം എന്താ പറഞ്ഞത്? ആരെങ്കിലും കേട്ടാ അത് അവസാനം പറഞ്ഞു നിർത്തിയത്. അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത് ആരും കേട്ടില്ല. അതിപ്പോ അതിനു മുമ്പ് അതൊക്കെ പിന്നീടല്ലേ. അതിനു മുമ്പ് മൈക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവസാനം പറഞ്ഞു നിർത്തി എന്താണ്? എന്താണ് അവസാനം പറഞ്ഞത്? വെറുതെ അരമണിക്കൂറിന്റെ സമയമാണ്. സമയം പോകുന്നതിന് പ്രശ്നമില്ല, തൊണ്ട പോകുന്നതാണ് പ്രശ്നം. തൊണ്ടയ്ക്ക് ഛേദം വരും, സമയത്തിന് കുഴപ്പമൊന്നുമില്ല. സയൻസ് എന്തായാലും പഠിപ്പിക്കില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞാണ്. അത് ഈ വരുന്ന ഭക്തന്മാരെ പഠിപ്പിക്കാതെ അത്ര സയൻസ് അല്ല. എന്നെ പഠിപ്പിക്കില്ല മൈക്ക് ആകർഷിക്കും. എന്തൊക്കെ വിജ്ഞാനോ നിറഞ്ഞ തുളമ്പുന്നു. അത് എവിടുന്ന് പഠിച്ചു മൈക്ക് ആകർഷിക്കുമ്പോൾ? ഭയങ്കര നിരീക്ഷണമാണ്. മൈക്കൊന്നും അങ്ങനെ ആരെയും ആകർഷിക്കത്തുന്നു. അങ്ങനെ പറയുന്നത് ഇതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. മൈക്കലിന്റെ അടുത്ത് സംസാരിച്ച തൊണ്ട ഉണങ്ങിപ്പോകും. ചൂടാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നമെന്ന് പറയുന്നത് സംസാരിച്ച് സംസാരിച്ച് തൊണ്ട കേടായതാണ്. ഡയഫ്രം എന്താണ് കേടായതാണ്. അതുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ അവസരം ഞാൻ പറഞ്ഞ എന്താണ്? മൈക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന് ദയവീതം മിണ്ടാതിരിക്കുക. അതിനെന്ത് മിണ്ടാതിരിക്കുന്നതിന് എന്ത് വേണം? അങ്ങോട്ടെന്തെങ്കിലും തരാ. എന്നല്ല പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ ഒരു 90% വന്നു, 10% പോയി. പരമാണു എന്ന് പറയുന്നത് അവയവവും അല്ല അവയവയും അല്ല എന്ന് പറഞ്ഞാൽ നിർത്തിയത്. പരമാണു വരെയുള്ളതല്ല എന്താണ്? നമുക്ക് അവയവിയായിട്ടും അവയവങ്ങളായിട്ടും പിരിക്കാം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ ഭൂതപ്രഘാതം. അത് പിന്നെ പിരിക്കാൻ പറ്റില്ല. പഴയ കണക്കനുസരിച്ച് പിരിക്കാൻ വയ്യാത്തതിനാണ് പഴയ കാലത്ത് അണു എന്ന് പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് ഈ ആറ്റം എന്ന് ഇംഗ്ലീഷ് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ പിരിക്കാൻ വയ്യാത്തതെന്നാണ് ആ വാക്കിന്റെ. അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നൊന്നാണ് പിരിക്കാൻ വയ്യാത്തത്. പക്ഷെ ഇന്നതല്ല, ഇന്നെന്ത് ചെയ്യുന്നു, പരമാണുവിനെ ഛേദിക്കുന്നു. ഊർജമാണ് പിന്നെ വരുന്ന എന്താണ്, അപ്പോഴാണ് ഊർജം ഉണ്ടാവും. പക്ഷെ പഴയകാലത്ത് അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പരമാണു വരെ. അത് കഴിഞ്ഞാലോ, പരമാണു കഴിഞ്ഞാൽ അത് പിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ പിരിച്ചിട്ടാ പറയുന്നത്. ഭൂതപ്രധാതവിന്റെ മൂർത്തിയിൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് വിലസുന്നു. ഭൂതങ്ങളെ നിർത്തി അതുകൊണ്ടാണ് തന്മാത്രകൾ, സൂക്ഷ്മഭൂതങ്ങൾ. ഭൂതപ്രഘാതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഘാതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? ഓടിച്ചേ എന്താണ്? ആ ക്ലാസ്സിലിരുന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രഘാതം എന്ന് പറഞ്ഞു ഇതിനെയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് ഈ പറയുന്ന കാര്യം കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ചെല്ലിപ്പടിയുടെ പറയുന്നതുകൊണ്ട് വല്ല കാര്യമില്ല. അതത് പോയ വരെ മുടക്കി എന്തോ ചെയ്തോട്ട്, അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇവിടെ പറയുന്നത്. ഉടനെ അതിന്റെ പുറകെ പോയിരിക്കും, അതിനെ ഉപദ്രവിക്കാം. പ്രഘാതത്തിൽ എന്തർത്ഥം പറഞ്ഞ് ആർക്കും ഓർമ്മയില്ല. സംഘാതം കൂട്ടം ആ പറഞ്ഞത്. ഇനിയെങ്കിലും ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഭൂതങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറയുന്നത്? ഏതിനാണ്? വ്യാഖ്യാനിച്ച് മറക്കേ ബോധ്യം ഉത്തരം പറയുന്നു. വ്യാഖ്യാനിച്ച് തള്ളം പഞ്ചഭൂതങ്ങൾ, ഭൂതപ്രകാരമായ പഞ്ചഭൂതങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം പഴയ കാലത്ത് ഈ ദർശനങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് ഈ പഞ്ചഭൂതങ്ങളെ ഉള്ളു. അതിനാണ് ഭൂതപ്രഘാതം എന്ന് പറയുന്നത്. അഞ്ച് ഭൂതങ്ങൾ ആർക്ക്? അദ്വൈതികൾ. അദ്വൈതികൾക്ക് അഞ്ച് ഭൂതങ്ങളെ ഉള്ളൂ. അതേസമയം കാർത്തികന്മാർക്കാണെങ്കിൽ നാല് ഭൂതങ്ങളെ ഉള്ളു. ആകാശത്തിന് എന്താണ് സൂക്ഷ്മമായ അവയവമില്ല. അതുകൊണ്ട് ഭൂമി, ജലം, ഭൂമി, ഭൂമി, ജലം, അഗ്നി, വായു, നാലേ ഭൂമി. അദ്വൈതികൾക്ക് അഞ്ച് ഭൂതങ്ങളുണ്ട്, അടിസ്ഥാന ഭൂതങ്ങൾ. അതിനാണ് ഭൂതപ്രഘാതം. അതിനെ പിന്നെ പിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ധാരണ. അതിന്റെ വെച്ചാൽ പിരിക്കാൻ പറ്റുന്നവർക്ക് അതിന്റെ പിന്നിലേക്ക് വീണ്ടും അവയവ വിഭാഗം ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്ന് നിൽക്കുന്നു. അത് എവിടെ നിൽക്കുന്നു? ബോധത്തിൽ നിന്ന്. ബോധത്തിൽ നിന്ന് വിളിക്കുന്നു. പറയുന്നതാണ്. മനസ്സിലായി? അപ്പോ ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത് പഴയകാലത്ത് പറഞ്ഞിരുന്നത് ഒരു സാങ്കല്പിക പദാർത്ഥമാണ്. അഞ്ച് ഭൂതങ്ങൾ കാരണം അത് സാങ്കല്പിക പദാർത്ഥം എന്ന് പറയാൻ കാരണം ഈ പറയുന്ന ചിന്താ പരീക്ഷണത്തിലൂടെ എത്തിച്ചേരുന്ന തത്വങ്ങളാണ് അഞ്ച് തത്വങ്ങൾ. അദ്വൈതത്തിൽ അതിനെ നിരവയവമായി സ്വീകരിക്കില്ല, അവയവമില്ലാത്തതും സ്വീകരിക്കില്ല. കാരണം അതിനും അവയവമുള്ളതാണ് നശിക്കുകയാണ്. പക്ഷെ അതിന്റെ അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല, പഞ്ചഭൂതങ്ങളുടെ അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് നിരവയവമാണെന്ന് സിദ്ധാന്തമല്ല. അവിടെ ചെന്ന് നിൽക്കുന്നു, അതിനപ്പുറം പിന്നെ ചിന്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനപ്പുറം ചിന്തിക്കുന്നതാണ് എന്ത് ബോധം. പഞ്ചഭൂതങ്ങൾ എന്ത് വരുന്നു? ബോധത്തിൽ നിന്നു എന്നുള്ളതാണ്. അവിടെ മുതലാണ് തുടക്കം. പഴയകാലം പഞ്ചഭൂതങ്ങളിൽ നിന്ന് തുടങ്ങുന്നു പറഞ്ഞിരിക്കുന്നത്. എന്താണ് അറിവിൽ ഒരു വീണ് ചീന്തി അഞ്ചായി എവിടെ പറഞ്ഞിരിക്കുന്നു? അറിവിൽ ഒരു വീണ് ചീന്തി അഞ്ചായി ഗുരു പറഞ്ഞാണ് എവിടെ പറഞ്ഞത്? അറിവിൽ അറിവെന്ന് പറയുന്ന കൃതി പലപ്പോഴും ഒക്കെ ഗുരുദേവ കൃതി എടുത്ത് വായിക്കുന്നു. പിന്നെ എന്റെ ഇടയ്ക്കാണ് ഇവിടെ പറയുന്നത് അവിദ്യ എന്ന് പറയും. ഒരു സംഭവത്തിനെ കൂടെ കുത്തിത്തിരുകുന്ന ഇതിന്റെ ഇടയ്ക്കാണ്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് തിരികെ വയ്ക്കുന്ന ഒരു സാധനമാണ് അവിദ്യ. അപ്പൊ ഇങ്ങനെ പിരിച്ചു പിരിച്ചു പിരിച്ചു പോയി കഴിഞ്ഞാൽ അവയവി അവയവം അവയവി അവയവം അങ്ങനെ പിരിച്ചു പിരിച്ചു പോയി കഴിഞ്ഞാൽ ആ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ ചെന്നേ. അതിന് ചിലടത്ത് ഈ എന്താണ് അണുക്കളെന്നും പറയും. പക്ഷെ അദ്വൈതികളെന്ന് പറയുന്ന പേരെന്താണോ? പഞ്ചതന്മാത്ര എന്നാ പറയുന്നത്. പരമാണു എന്ന് പറയാം, തെറ്റൊന്നുമില്ല. പഞ്ചതന്മാത്ര പരമാണു തന്മാത്രകളെന്ന് പറയുന്നതിന്റെ വ്യത്യാസം, പരമാണു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ഛേദിക്കാനേ പറ്റത്തില്ലെന്നാണ്. തന്മാത്ര എന്ന് പറഞ്ഞാൽ അതും നശിക്കുന്നതാണ്, തന്മാത്രയും നശിക്കുന്നതാണ്. മറ്റത് പരമാണു എന്ന് പറഞ്ഞാൽ നശിക്കത്തില്ല. രണ്ട് വ്യത്യാസം. പരമാണുക്കളെ കുറിച്ച് പറയുന്ന ആരാണോ, ആരാണ് പരമാണുക്കളെ കുറിച്ച് പറയുന്നത്? കാർക്കികന്മാര് ആരാണ്? ന്യായ വിശേഷ ദർശനങ്ങളിലാണ് പരമാണുക്കളെ കുറിച്ച് പറയുന്നത്. ഞാൻ ഒരിക്കലും നാശം നിത്യമാണ്. തന്മാത്രകളെ കുറിച്ച് പറയുന്ന ആരാണ്? സാങ്കേതിക യോഗം അദ്വൈതം ഇവരൊക്കെ തന്മാത്രകളെ കുറിച്ച് പറയുന്നത്. തന്മാത്രകളാണ്, അതായത് തന്മാത്രകളെ അദ്വൈതി എടുക്കുമ്പോൾ പറയുന്നത് അതും നശിച്ചു പോകുന്നതാണ്. പക്ഷെ അതിന്റെ പിന്നിലേക്കൊരു അവയവ അവയവ കൽപ്പന അത് സാധ്യമല്ല. കാരണം എവിടെയെങ്കിലും നിർത്തണമല്ലോ. അതിന്റെ പിന്നിൽ പിന്നെ എന്താ ഉള്ളത്? അതാണ് ബോധത്തിൽ നിന്ന് വിലസുന്നു. പിന്നെ ഈ തന്മാത്രകൾക്കും ആ ബോധത്തിനും ഇടയ്ക്ക് സ്വീകരിക്കുന്ന ഒന്നിനാണ് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോ പറഞ്ഞതേ ഉള്ളൂ? എന്തിനാ സ്വീകരിക്കുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചോദ്യം മനസ്സിലായല്ലോ, പിന്നെ എന്റെ ഉത്തരം പറയുന്നു. എന്താ ചോദ്യം? എന്താണ് എന്തായാലും ചോദ്യം? ശ്രോതി ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പോപ്കോൺ ബ്രെയിൻ, ശ്രദ്ധ വരുന്നില്ല. പോപ്കോൺ എന്ന് പറയുന്ന അറിയാമോ, അതിങ്ങനെ പൊരിഞ്ഞ് തെറിച്ചോണ്ടിരിക്കും, ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കും, മനസ്സിലായോ? ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏകാഗ്രപ്പെടും, പറയുന്നിടത്ത് ചോദ്യം ഇതായിരുന്നു. തന്മാത്രകൾക്കും ബോധത്തിനും ഇടയ്ക്ക് എന്താണ് അദ്വൈതി സ്വീകരിക്കുന്നതെന്നാ ചോദിച്ചത്. എന്തിനാ സ്വീകരിക്കുന്നത്? മായ, അവിദ്യ. മായ എന്ന് ഞാൻ പറഞ്ഞില്ല, അവിദ്യ എന്നാ പറഞ്ഞത്. ദോഷമില്ല, രണ്ടു ഒന്നാണ്. അപ്പൊ അതാണ് ഈ പിരിച്ചു പോവുക എന്ന് പറയുന്നത്. അപ്പൊ ശൂന്യമാകുന്നു എന്ന് പറയുന്നത് എന്തിനാ? ഇതുവരെ പറഞ്ഞതെല്ലാം വേസ്റ്റ്. എന്തിനാണ് ശൂന്യമാകുന്നു എന്ന് പറയുന്നത്? എന്തിനാണ് ശൂന്യമാകുന്നു എന്ന് പറയുന്നത്? അവിടെ നിന്നാണ് ഇതുവരെ എത്തിയിരുന്നത്. ശൂന്യമാകുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? അവിടെ നിന്ന് തുടങ്ങി ഇതുവരെ എത്തി, തുടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുമ്പം പറയാം, അത് ശരിയാണ്. അവയവി, അതിനാണ് ശൂന്യം എന്ന് പറയുന്നത്. പറഞ്ഞോ അങ്ങനെ? അവയവി ആണ് ശൂന്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോ? കേട്ടോ? കണക്ഷൻ അങ്ങ് വിട്ടുപോകും. കണക്ഷൻ, കണക്ഷൻ വേണം, അതങ്ങ് വിട്ടുപോകും. അതാ പറച്ചു. അവയവിയാണ് ശൂന്യം എന്ന് പറയുന്നത്. അല്ല, ശൂന്യത്തിന് വേറെ അർത്ഥമില്ല. അങ്ങനെ ദാർശനികമായും ശൂന്യത്തിന് ഒരു അർത്ഥമില്ല. ഭൗതിക ശാസ്ത്രപ്രകാരം ശൂന്യം എന്ന് പറയുന്ന ഒന്നും ഇല്ല. അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു. ഏതൃത്തി നോക്കിയാണ് ശൂന്യം. ശൂന്യം എന്ന് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായും മനസ്സിലാക്കണം. അവയവി ശൂന്യം എന്നാ പറയും. അപ്പൊ ചോദിക്കും, അവയവമോ ശൂന്യമാണോ? അവയവം ശൂന്യമാണോ? ആണോ? എന്തുകൊണ്ട്? അവയവവും ഒരവയവിയാണ്, അതുകൊണ്ട് അത് ശൂന്യമാണ്. അവയവങ്ങളെല്ലാം എന്താണ്? അതിന്റെ അംശങ്ങളുള്ളതുകൊണ്ട് അത് അവയവിയാണ്. അപ്പോ ആ അവയവിയെ പിരിച്ചു കഴിഞ്ഞാൽ അവയവിയുണ്ടോ? അതാണ് ശൂന്യം എന്ന് പറയുന്നത്. ഇല്ല, ഇതൊരു കേവലം എന്താണ്, ഒരു ചിന്താ പരീക്ഷണം. ഒരു പരിധിവരെ നമുക്കിത് പിരിച്ചു നോക്കാം. ഒരു വസ്ത്രം എടുക്കുന്നു, അതിന്റെ നൂലെല്ലാം വേറെ ആക്കുന്നു. അപ്പോ വസ്ത്രം അവയവി അതില്ല, ശൂന്യം എന്ന് പറയും. പക്ഷെ അവിടെ എന്ത് ശേഷിക്കും? അവയവം എന്താണ്? നൂല്. പിന്നെ നോക്കേണ്ടത് അത് ശൂന്യമാണോ എന്നാണ്. അതും ശൂന്യമാണോ? അതിന്റെ യുക്തി എന്താണ് ശൂന്യമാണെന്ന് പറയുന്നതിന്? ആ നൂല് അവയവിയാണ്, അതിലൊരുപാട് അംശങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഒരംശത്തെ എടുക്കുന്നു. ഇത് ഗുരു വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ഇവിടെ പറയുന്നുണ്ട് കുറ്റിപ്പുഴയുമായിട്ടുള്ള സംഭാഷണം കേട്ടിട്ടുണ്ടോ? കുറ്റിപ്പുഴ കേട്ടിട്ടുണ്ടോ? കുറ്റിപ്പുഴയ്ക്ക് ഇത് വേദാന്തം വളരെ എളുപ്പമായി മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഈ അവയവി അവയവം എന്ന് പറയുന്ന ശബ്ദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ച വാക്കല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി കുറ്റിപ്പുഴയ്ക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. മനസ്സിലായിരിക്കും, പുള്ളി വലിയ യുക്തിവാദിയായിരുന്നല്ലോ. അതല്ലാതെ ശൂന്യം എന്ന് പറയുന്നത്, ശൂന്യം എന്ന് പറയുന്നത് നമ്മുടെ വെറുതെ അർത്ഥമില്ലാത്ത ഒരു സങ്കല്പമാണ് ശൂന്യം. ശൂന്യം എന്ന് പറയും ഒന്നുമില്ല, അത് ശൂന്യവാദികൾ ബൗദ്ധന്മാർക്ക് പണ്ടേ മനസ്സിലായി. എന്താണ് ശൂന്യം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിർവചിക്കാൻ കഴിയില്ല, അതിന് പ്രത്യേകിച്ച് ഒരർത്ഥം പറയാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാക്കും. ചതുഷ്കോടി നിർമുക്തം തത്വം ആദ്യമിതാദികം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉള്ളതും ഇല്ലാത്തതുമാണെന്ന് പറയാൻ പറ്റില്ല, ഉള്ളതും ഇല്ലാത്തതും അല്ല എന്നും പറയാൻ പറ്റില്ല. ഇതാണ് നാല് കോടി. എങ്കിലും നാല് തരത്തിലും പറയാൻ പറ്റാത്തതാണ് എന്ത്? ശൂന്യം. പിന്നെ പ്രപഞ്ചത്തെ നോക്കിയാൽ പ്രപഞ്ചത്തിൽ ശൂന്യതയെ മനുഷ്യന് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. നിങ്ങളേത് എവിടെ പോയാലും ശരി, എന്തെങ്കിലും ഒന്ന് കാണും പ്രപഞ്ചത്തിൽ. അവസാനം റേഡിയേഷൻ കാണും, അതിനെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല, സങ്കല്പിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ശൂന്യ ഒന്നുമില്ലാത്തത് എന്നൊരാൾ പറഞ്ഞാൽ യാതൊരു അർത്ഥവും. പിന്നെ ശൂന്യത്തിന് അഭാവം എന്ന് പറഞ്ഞാൽ അത് പറയാം, ശൂന്യം എന്ന് പറഞ്ഞാൽ അഭാവം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ശരി, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ എന്ത് പ്രഖ്യാപിച്ച്? ശൂന്യതയുടെ അഭാവം വീണ്ടും പോയി. എവിടെ പറഞ്ഞു? എന്തെങ്കിലുമൊക്കെ പറയും, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലേ, ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വരുന്ന ഇവിടെ വരുന്ന ആൾക്കാരോടൊന്നും പറയരുത്. പറഞ്ഞ ഒരു നോർമലായ ആളാണ് വരണമെങ്കിൽ അയാൾ വട്ടായിട്ടേ തിരിച്ചു പോകും, യാതൊരു സംശയവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അയാൾ നേരെ പോകുന്ന ഊളം പറക്കായിരുന്നു, അവിടെ പോയി ചികിത്സിക്കേണ്ടി വരും. ആകെ കുഴഞ്ഞു മറിഞ്ഞു, എന്താ പറയുന്നത്? പുണ്മയുടെ അഭാവം ശൂന്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി സംസാരിക്കുക, അതിന് ശ്രമിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? കൃത്യമായും വ്യക്തമായും സംസാരിക്കാൻ ശ്രമിക്കണം. പറയുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യം വേണം. എന്താണ്? കൃത്യതയും വേണം, വ്യക്തതയും വേണം. അല്ല, വെറുതെ എന്തെങ്കിലും മനസ്സിൽ തോന്നി പറയും. അങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? മതപ്രഭാഷണം ഇവിടെ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശാലാരിപ്രസാദ് എന്ത് വേണോ പറയാം, അങ്ങനെ പറയാം. ഗുരുദേവകൃതിയുടെ കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. ഗുരുവിന്റെ സംഭാഷണത്തിന്റെ പ്രത്യേകത അതാണ്. സംഭാഷണം പോലെ നമുക്ക് കുറച്ച് കേട്ടിട്ടുള്ളത് ഇത് തന്നെ വളരെ ആഴമുള്ള സംഭാഷണം. ആഴം കൂടാനുള്ള കാരണം എന്താണ്? അതിന്റെ കൃത്യതയും വ്യക്തതയും. ഗുരുവിന്റെ ചുറ്റും കൂടിയിരുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് നമുക്ക് അറിയത്തില്ല. ചിലർക്ക് മനസ്സിലായിരിക്കും, ചിലർക്ക് മനസ്സിലാകാതിരുന്ന ഇരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഒരു മിതഭാഷയായിരുന്നു, മിതഭാഷ എന്ന് പറയാറുണ്ട്. സംസാരിക്കും, പക്ഷെ അതിനൊരു മിതത്വം ഉണ്ടായിരുന്നു എന്ന പറയുന്നു, പറഞ്ഞു കേട്ടപ്പോൾ. ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം, കേട്ട് പഠിക്കേണ്ടതല്ല. ചിന്തിച്ച് ചിന്തിച്ച് അവനവന്റെ ബുദ്ധിക്ക് യോജിച്ച രീതിയിൽ അതിനെ മനസ്സിലാക്കും. കേട്ട് പഠിക്കാൻ വലുതായിട്ടൊന്നും കേൾക്കുന്നത് നമ്മുടെ എന്താണോ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ധിയോ യോന പ്രചോദയ എന്നുവെച്ചാൽ അത് ബുദ്ധിയെ പ്രചോദിപ്പിക്കാനുള്ള കാര്യമാണ്.